മൃത്യു തന്മനോ അകുരുത ആത്മന്വേഷ്യാമിതി സോ അർച്ചന്നചരത് തസ്യ അർച്ചതഃ ആപോ അജായന്ത അർച്ചതേ വൈമേകം അഭൂദിതി തദേവ അർക്കസ്യ അർക്കത്വം കംഹവ അസ്മൈ ഭവതി യ ഏവം ഏതത് അർക്കസ്യ അർക്കത്വം വേദ. നേവേഹ കിഞ്ചനാഗ്രഹസി, ഇവിടെ സംസാരമണ്ഡലെ കിഞ്ചന കിഞ്ചദി നാമരൂപ പ്രവിഭക്ത വിശേഷൻ നൈവാസീർ നഭൂവ. സംസാരമണ്ഡലത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്കുന്നു കിഞ്ചിതപി, അനാദിയായി സൃഷ്ടിക്കുന്നു എന്നോട് ചേർന്നു. അനാദിയായി സൃഷ്ടിക്കുന്നു എങ്ങനെ വരും? കൽപ്പാദി നാമരൂപ പ്രവിഭക്ത വിശേഷ നൈവാസീ ബഭുവ അഗ്രേ പ്രാഗുത്പത്തേ മനാദേഹേ, മനസ്സ് തുടങ്ങിയ സൃഷ്ടിക്കുന്നു സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ചം, ബാഹ്യമായി കാണുന്ന സൂര്യനും ചന്ദ്രനും ഇതെല്ലാം. പക്ഷെ ഇവിടെ മനസ്സ് തുടങ്ങിയ, മനസ്സും സൃഷ്ടമാണ്, സൃഷ്ടിച്ചതാണ്, അവിടെ നിന്നേ തുടങ്ങുന്നത് സൃഷ്ടി. സൃഷ്ടി നമ്മൾ ഗ്രഹിക്കുന്നത് മനസ്സിലൂടെയാണ്, ആ മനസ്സ് അതിൻ്റെ സൃഷ്ടി. കിം ശൂന്യമേമ ഭൂവ, എന്തായിരുന്നു അവിടെ? ശൂന്യമാണോ പറയുന്നു? അല്ല, നൈവേഹ കിഞ്ചന ഇതി ശ്രുതേഹേ. എന്താ അങ്ങനെ സംശയം വരുന്നത്? ഒന്നും തന്നെ, നൈവേഹ കിഞ്ചന എന്ന കാര്യം. കാരണം ഉത്പത്തിശ്ച, കാര്യകാരണ രൂപത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ്? ഉത്പന്നമാകുന്നു എന്ന് പറയുന്നു. നൈവേഹ കിഞ്ചന ആസി, ഉത്പന്നമാകുന്നു എന്ന് പറഞ്ഞാൽ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്പദ്യദേഹി ഘടഹ പ്രാഗുത്പത്തിൽ ഘടസ്യ നാസ്തിത്വം, ഇവിടെ മുതലാണ് സത്കാര്യവാദം തുടങ്ങുന്നത്. നേവേഹ കിഞ്ചന അഗ്ര ആസീത് മൃത്യുനേവേദം ആവൃതമാസീത്. അവിടെ ശുദ്ധശൂന്യമാണ് അതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞു മൃത്യുനേവേദം ആവൃതമാസി. അപ്പൊ അവിടെ ആവരണം ചെയ്യുന്ന ഒന്ന്, അതുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മറ്റൊന്ന്, ഇപ്പൊ ശൂന്യമല്ല. കിഞ്ചനാസീതെന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്തുണ്ടായി? അതാണ് ഭാഷകാരൻ വിശദമായി ചർച്ച ചെയ്തത്. തസ്മ സദൈവ കാര്യം പ്രാഗുത്പത്തേരിതി സിദ്ധം. അതുകൊണ്ട് എന്തോ ഒന്ന് ഞാൻ ആവരണം ചെയ്യപ്പെട്ടിരുന്നു, എന്തോ ഒന്നിന് ആവരണം ചെയ്യപ്പെട്ടു, എന്താ അവിടെ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്നെ ഉണ്ടായിരുന്നു. എല്ലാന്ന് പറയുന്ന കാര്യം അനുഭവിക്കുന്നതെല്ലാം പറഞ്ഞുള്ള മനസ്സ് തുടങ്ങി സർവ്വതും അത് ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. സത്കാര്യമാണ്, ഉത്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്, അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതും ഇതും തമ്മിൽ എന്താ ബന്ധം, ഇന്ന് ഉത്പന്നമായിരുന്നു, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞാണ് ഇവിടെ പറഞ്ഞ ക്ഷണിക വിജ്ഞാനവാദം, ശൂന്യവാദം, ആരംഭവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇതിനെക്കുറിച്ച് പല ശാസ്ത്രകാരന്മാർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഇവിടെ അദ്വൈതി സമർത്ഥിക്കുന്നത് എല്ലാം സത്തായിരുന്നു സൃഷ്ടിക്കുന്നതും പിന്നെ. ഇത് ഇതാണ് പരമാർത്ഥം എങ്കിൽ പിന്നെ ബാക്കിയുള്ള ആചാര്യന്മാർ എന്തിനു പല അഭിപ്രായങ്ങൾ പറഞ്ഞു. തനത് ക്രമമായി പറഞ്ഞു. ശൂന്യമെന്ന് പറയുക, ശൂന്യം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പോരായ്മകൾ വരും. അശുദ്ധ ശൂന്യത ഒഴിവാക്കിയിട്ട് പറയുക ക്ഷണികം വിജ്ഞാനം. ശൂന്യതയിൽ നിന്ന് പിന്നെ വിജ്ഞാനത്തിലേക്ക്, അത് തന്നെ ക്ഷണികമായ വിജ്ഞാനം. അതിലും പോരായ്മയുണ്ട്. ഇവിടെ സ്ഥായിയായി ഒന്നിനെ അംഗീകരിക്കണം. അതെന്താണ്? അഭാവമാണ്. കുറച്ചുകൂടി ഓരോന്നും കുറച്ചുകൂടി യുക്തിയുക്തമാണ്. അങ്ങനെ സത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പടികളാണ് ഓരോന്നും. ശൂന്യവും ക്ഷണികവും ആരംഭവാദവും എല്ലാം സിദ്ധാന്തത്തിലേക്ക് പോകുന്നതിനുള്ള ഓരോ പടികളാണ്. അപ്പൊ നേരിട്ട് ആ സത്തിനെ ബോധിപ്പിക്കുമ്പോൾ വരാമെന്ന ചോദ്യങ്ങളാണ് മുമ്പ് പറയുന്ന ക്ഷണികവും ഇത് അല്ല ആരംഭവും. ക്രമമായിട്ട് ഓരോന്നിനെയും പരിചയപ്പെടുത്തി അവസാന സത്ത് അതിലെത്തിക്കുക. അതും ഈ പറയുന്നതിന് നമുക്ക് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തെങ്കിലും വാസ്തവത്തിലിത് ഭാഷകാരൻ ഇതിങ്ങനെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത്തരം ദാർശനികമായ ചർച്ചകളിലൊക്കെ നല്ല പരിചയമുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം ചിന്തിച്ചിട്ടുള്ളവർ അവരെ ഉദ്ദേശിച്ചിട്ടാണ്. ക്ഷണിക വിജ്ഞാനവാദവും ശൂന്യവാദവും ഒക്കെ ശരിക്ക് പരിചയമുള്ളവരോടുത്ത് ഇത് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അനായാസമായിട്ട് ഇത് ഗ്രഹിക്കാൻ പറ്റും. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൂർവപക്ഷം എന്നുള്ളത് വ്യക്തമാണ്, താൻ്റെ ചോദ്യം എന്താണെന്ന് വ്യക്തമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സിദ്ധാന്തം മനസ്സിലാക്കിയാൽ മതി. ചോദ്യം വ്യക്തമാണെങ്കിൽ പിന്നീട് പറയുന്ന സമാധാനം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദൈവം നമുക്ക് തോന്നുന്നു ഇത് വളരെ പ്രയാസമാണ്, ഇത്രയും ക്ലിഷ്ടമായിട്ട് എന്തിനാ ഈ കാര്യം പറയുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യവും മനസ്സിലാകണം, ആദ്യം ചോദ്യം മനസ്സിലാകണം, അത് തന്നെ വലിയ പ്രയാസം. പിന്നീട് സിദ്ധാന്തം മനസ്സിലാക്കണം, രണ്ട് ജോലിയാണ്. ഭാഷകാരൻ ചോദ്യം മനസ്സിലായതിനോടാണ് മറുപടി പറയുന്നത്. ചോദിക്കുന്ന ആളിന് ചോദ്യത്തെക്കുറിച്ച് ശരിയായ ധാരണയുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമുണ്ട്. എന്താണ് ഈ ചോദ്യം? അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല. അത് ആ വഴിയിലാണ് പോകുന്നത്. ചോദ്യം സമാധാനം എന്നുള്ള വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിൽ ഇത് അനായാസമാകുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ദർശനങ്ങളെല്ലാം സാമാന്യമായൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നീട് സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരുന്ന തർക്കം തന്നെ. കാരണം ഇത് ഭാഷകാരൻ പിന്തുടരുന്ന ശൈലി താർക്കിക ശൈലിയാണ്, ന്യായ ശൈലി. അതുകൊണ്ടിത് ആ പൂർവപക്ഷം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ ന്യായശാസ്ത്രം സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കണം, അധ്യയനം ചെയ്തിരിക്കണം. ഏത് ശൈലിയിലാണിത് അവതരിപ്പിക്കുന്നത്? ഇവിടെ തന്നെ ഈ പോകുന്നതിൽ പ്രധാനമായും ഈ അവതരിപ്പിക്കുന്നിടത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സമാധാനം പറയുന്നതുമെല്ലാം അനുമാനത്തിൻ്റെ നിയമങ്ങളനുസരിച്ചാണ്. അനുമാനത്തിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത് പറയുന്നിടത്തെല്ലാം പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സർവത്ര അതുണ്ടാവും ഈ പറയുന്നിടത്തെല്ലാം. ഇത് കേൾക്കുമ്പോൾ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ദൃഷ്ടാന്തമാണെന്നുള്ള നാല് കാര്യവും മനസ്സിലാക്കുമ്പോഴാണ് ഇത് അനായാസമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി. ഇത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും ശാസ്ത്ര ചർച്ചയാവുന്നു. പക്ഷെ നമ്മളിത് ചർച്ച ചെയ്ത ഒരിടത്തും തന്നെ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ഇത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ടേയില്ല. എന്റെ വ്യാഖ്യാനങ്ങൾ നോക്കിയറിയാം, എല്ലാ സ്ഥലത്തും അവർ പറയാം ഈ പറയുന്നത് ഏതുവാണ്, ഇന്നതാണ് സാധ്യം അല്ലെങ്കിൽ സിദ്ധാന്തം. ശരിക്കും ആ ശൈലിയിലാണ് ഈ ചർച്ചയെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് ആ ശാസ്ത്രത്തിൽ പരിചയം ഉണ്ടായിരുന്നാലേ പറ്റും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പ്രയാസം അനുഭവപ്പെടുന്നത് നമുക്ക് ആ ശൈലിയുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതിനെ നമ്മളിതിന്റെ അവസാന ഭാഗം വന്നപ്പോ ചുരുക്കിയതും അതുകൊണ്ടാണ്. കാരണം ഇത് ആ ശൈലിയിൽ മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. ആ ശൈലിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആളെ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. നമ്മളിത് വിശദീകരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ശൈലി. ആ പക്ഷം ഹേതു സാധ്യം ദൃഷ്ടാന്തം എന്ന് പറയുന്ന അത് പൂർണ്ണമായും വിട്ടിട്ട് ഇന്നെങ്ങനെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതി, അത് തന്നെ കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ സാരം താല്പര്യം മാത്രം നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ ഇന്നതാണ്. അതിൻ്റെ അവസാനത്തെ നിഗമനം അതാണ് ഭാഷകാരൻ പറഞ്ഞത്, തസ്മ സദൈവ കാര്യം ഉത്പത്തി. ഇത്രയും യുക്തികളെ കൊണ്ട് ഇത്രയും ന്യായത്തെ ഉപയോഗിച്ച് അതിനെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഉത്പത്തിക്ക് മുമ്പും സത്തായിരുന്നു. ഇത് പ്രയാസമുള്ളതാണ്. ഈ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട, കാരണം ഇത് ശാസ്ത്രശൈലി. നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല, നമുക്ക് ആ ശാസ്ത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട്. ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും വരും. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു വൈഷമ്യം തോന്നും. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം, മറ്റൊന്ന് സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യം. അതുതന്നെ സമഷ്ടിയിലും വ്യഷ്ടിയിലും മനസ്സിലാക്കും. സമഷ്ടിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി, ആ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു, ഇവിടെ പറഞ്ഞ സത്തായിരുന്നു. വ്യഷ്ടിയിലാണെങ്കിൽ ഈ ജാഗ്രത സ്വപ്നങ്ങൾ, അതിന് മുമ്പെന്തായിരുന്നു, സത്തായിരുന്നു. അതിനെക്കുറിച്ച് പല ആശങ്കകളും ഉണ്ടാകാം. അതാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, ശൂന്യമല്ല ക്ഷണികമല്ല. ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ശൂന്യതയിലേക്ക് പോകും. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. മനസ്സല്ലെങ്കിൽ ബുദ്ധി, ബുദ്ധിയെ പരിശോധിക്കുമ്പോൾ അത് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടത് ക്ഷണികമാണെന്ന് തോന്നുന്നു. അപ്പോൾ സമഷ്ടിയിലായാലും ശരി വ്യഷ്ടിയിലായാലും ശരി സൃഷ്ടിക്ക് മുമ്പെന്ന് ചിന്തിക്കുമ്പോൾ ശൂന്യതയും ക്ഷണികത്വം ഒക്കെ വരും. അല്ലെങ്കിൽ ഒന്നും പിടികിട്ടാത്ത അവസ്ഥ, അഭാവം. ഇതിനെല്ലാം നിഷേധിച്ചിട്ട് അവിടെ ഉറപ്പിക്കുന്നു സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് അസ്തിത്വം നിലനിന്നിരുന്നു. അവിടെ എന്താണ് അസ്തിത്വം, എവിടെ അസ്തിത്വം? അത് സമഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതിൻ്റെ അസ്തിത്വം, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ഉണ്മ. ഈ വ്യഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അസ്തിത്വം. ഇന്ന് രണ്ടിനും കൂടെ ഒരുമിപ്പിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തൻ്റെ അസ്തിത്വം രണ്ടിടത്തും ഉപയോഗിക്കുന്ന ഒരേ വാക്കാണ് അസ്തിത്വം ഉണ്മ. അവിടെ ശബ്ദത്തിന് പോലും മാറ്റമില്ല, ഈ അർത്ഥത്തിനും മാറ്റമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം അത് തന്നെയാണ് തൻ്റെ അസ്തിത്വം, തൻ്റെ അസ്തിത്വം അത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം. അതാണ് സദാത്മേകത്വം. സത്ത് എന്ന് പറയുന്നത് പ്രപഞ്ച അസ്തിത്വം, ആത്മാന്ന് പറയുന്നത് തൻ്റെ അസ്തിത്വം, ഇതൊന്നാണ്. അസൃഷ്ടിക്ക് മുമ്പ് അതൊന്നായിരുന്നു. സൃഷ്ടിയിലോ പിന്നീട് വരുന്ന രണ്ടാമത് വരുന്ന ഇതാണ്. സൃഷ്ടിക്ക് മുമ്പ് അസ്തിത്വത്തെ സമർത്ഥ, സൃഷ്ടിയിൽ സൃഷ്ടിയിലാണ് രണ്ടും വരുന്നത്. എന്താണ്, ഒരു ദൃഷ്ടിയിലൂടെ പറയും ഇത് സത്താണ്, വേറൊരു ദൃഷ്ടിയിലൂടെ പറയും ഇത് മിഥ്യയാണ്. രണ്ടും പറയും. സൃഷ്ടിക്കുന്ന മുമ്പ് അങ്ങനെ രണ്ട് പക്ഷമുണ്ട്, ഒരു പക്ഷേ ഉള്ളൂ സത്ത്, കേവലമായ സത്ത്. പക്ഷെ കേവലമായ സത്തിൽ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നും കൂടെ അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അത് അനുഭവവിഷയമായിരിക്കുന്നു. സമഷ്ടിയിലാണെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവവിഷയമായിരിക്കുന്നു. നാമരൂപാത്മകമായി സൂര്യചന്ദ്ര രൂപത്തിൽ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. ഈ വഷ്ടിയിലാണെങ്കിൽ എന്നുവെച്ചാൽ ജീവാനുഭവം, അതാണ് വഷ്ടി എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ അത് ജാഗ്രസ്വപ്ന രൂപത്തിൽ. അപ്പോൾ ഇവിടെ സൃഷ്ടി അനുഭവത്തിന് വിഷയമാകുന്നു, സമഷ്ടിയിലായാലും വഷ്ടിയിലായാലും. അപ്പോൾ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സൃഷ്ടി അങ്ങോട്ട് നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് നമുക്ക് സൃഷ്ടിയെ നിഷേധിക്കാൻ കഴിയാത്തത്? ഏറ്റവും പ്രധാനമായ കാരണം, കാരണം ഈ സൃഷ്ടി വ്യവഹാരക്ഷമമാണ്. അപ്പോൾ വ്യവഹാരക്ഷമമായിരിക്കുന്ന ഒന്നിനെ വാക്കുകൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. സ്വപ്നം എന്നുള്ളതിന് ശേഷം നമുക്കതിനെ നിഷേധിക്കാം. ഓ, അത് ഒരു തോന്നലായിരുന്നു, സത്യമല്ല. എന്തുകൊണ്ടത് ഇപ്പോൾ വ്യവഹാരക്ഷമമല്ല? ഇപ്പോഴതായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. രജ്ജു സർപ്പം നമുക്ക് നിഷേധിക്കാം, അത് വെറും തോന്നലായിരുന്നു. എന്തുകൊണ്ടത് വ്യവഹാരക്ഷമമല്ല? ഇപ്പൊ വ്യവഹാരക്ഷമമായ ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ശരീരത്തിൽ തുടങ്ങി ബാഹ്യമായ പ്രപഞ്ചം മുഴുവൻ സദാ വ്യവഹാരക്ഷമമായിരിക്കുന്നു, അതിനെ നിഷേധിക്കാൻ വയ്യ. പക്ഷെ അദ്വൈതി എന്ത് ചെയ്യുന്നു? അതിനെയും നിഷേധിക്കുന്നു, വ്യവഹാരക്ഷമമായിരിക്കുന്നതിനെയും നിഷേധിക്കുന്നു. വ്യവഹാരക്ഷമമായിരിക്കുന്ന, വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ യുക്തി കൊണ്ട് നിഷേധിക്കുന്നതിനാണ് പറയുന്നത് മിഥ്യ എന്ന് പറയുന്നത്. അതങ്ങനെ സാധിക്കും? വ്യവഹാരക്ഷമമായിരിക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ നിഷേധിക്കാൻ പറ്റാത്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ വിശക്കുന്നു. വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം വേണം. വിശക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ വ്യവഹാരമാണ്. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ ഇത് നിഷേധിക്കാൻ പറ്റൂ? ഇതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് പറയണം? എനിക്ക് വിശപ്പില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, അദ്വൈതിക്ക് ഇത് പറയാൻ പറ്റും. പറഞ്ഞാലും വിശക്കും, ഭക്ഷണം കഴിക്കും. വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ നിഷേധിക്കുന്നത് മിഥ്യയെന്നും പറയുന്നു. ഇതാണ് സൃഷ്ടിക്ക് ശേഷമുള്ള, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിലപാട്. ഇതെങ്ങനെ അദ്വൈതി നിഷേധിക്കും? അതിനു വേണ്ടിയിട്ടാണ് സത്കാര്യവാദം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അനുസരിക്കും പറയുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, പിന്നെ ഇപ്പോൾ അത് മനസ്സിൽ കാണാൻ ഒരു വഴിയില്ല. രണ്ടു ദിവസം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആരും കാണാത്തുമില്ലായിരുന്നു. എന്താ നിർത്തിയത്? ഇപ്പം വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിന് സത്കാര്യവാദത്തെ പറയും. മിഥ്യാത്വത്തെ സത്കാര്യവാദത്തിലൂടെ തന്നെ നിഷേധിക്കും. അപ്പൊ ഈ വ്യവഹാരവും സത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സത്ത് എന്ന് പറയുന്നത് പരമാർത്ഥം, ഒരിക്കലും മാറ്റമില്ലാത്തത്. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുന്നു. എവിടെ? സമഷ്ടിയിൽ. സൃഷ്ടിക്ക് മുമ്പ് ഈ വ്യവഹാരം ഉണ്ടായിരുന്നില്ല, കേവലം സത്ത് മാത്രം. ഈ വ്യഷ്ടിയിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് വ്യവഹാരം ഉണ്ടായിരുന്നു, കേവലം താൻ മാത്രം, തന്റെ അസ്തിത്വം മാത്രം, സത്ത് മാത്രം. അതുകൊണ്ട് തന്നെ പരമാർത്ഥം എന്ന് പറയുന്നു. ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ ആദി, അത് പരമാർത്ഥം. ഈ വ്യഷ്ടി അനുഭവത്തിന്റെ ആദി തുടക്കം, അതും പരമാർത്ഥം. അതിന് ഇതോ വ്യവഹാരം എന്ന് പറയും, നമ്മുടെ ഈ അനുഭവങ്ങൾ, വിശപ്പും ദാഹവും തുടങ്ങി വാക്കും പ്രവൃത്തിയും ചിന്തയും എന്തെല്ലാം ചെയ്യുന്നു ജീവൻ, സൃഷ്ടിയും സംഹാരവും എല്ലാം. ഇത് മുമ്പും ഉണ്ടായിരുന്നില്ല, സൃഷ്ടിക്കും മുമ്പുണ്ടായിരുന്നില്ല, ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്ന് ആർക്കും പറയാൻ കഴിയില്ല. ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ സുഷുപ്തി ഇല്ലെന്നേ ഉള്ളൂ അതിനർത്ഥം. അത് നമുക്ക് സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇത് പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമല്ലെങ്കിൽ ഈ അനുഭവപ്പെടുന്നതോ? ഒരു കാര്യം അനുഭവപ്പെടുന്നു എന്ന പരമാർത്ഥമല്ല, അതാണ് മിഥ്യയുടെ അർത്ഥം. അതിനാണ് രജ്ജുസർപ്പം മറ്റു ഉദാഹരണം പറഞ്ഞത്. അനുഭവപ്പെടുന്നു പരമാർത്ഥം, മരുമരീച്ചു അനുഭവപ്പെടുന്നു പരമാർത്ഥം. പക്ഷേ അതിനെ സംബന്ധിച്ച് തെറ്റായി ധരിക്കരുത്. എന്താണ് അനുഭവപ്പെടുന്നു, അനുഭവം ശരിയല്ലെന്നല്ല പറയുന്നു മിഥ്യയുടെ അർത്ഥം. നിങ്ങളുടെ ഈ അനുഭവം ശരിയല്ല, അങ്ങനെയല്ല മിഥ്യയുടെ അർത്ഥം. അനുഭവം ശരി തന്നെയാണ്. എന്താണ് എനിക്ക് വിശക്കുന്നു, വിശക്കുന്നില്ലെന്ന് പറയാൻ പറ്റും? വിശക്കുന്നു എന്ന് പറയുന്നത് കള്ളം പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് അസത്യമാണ്. അനുഭവം അസംബന്ധമെന്നല്ല പറയുന്നു, അനുഭവം ശരിയെന്നാണ്. പിന്നെ എന്തുകൊണ്ടത് പരമാർത്ഥമല്ലെന്ന് പറയുന്നത്? അത് എപ്പോഴും ഇല്ല. സുഷുപ്തിയിലില്ല, പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പിലില്ല. അപ്പം വ്യവഹാരത്തിന് സദാ നിലനിൽപ്പില്ല, അത്രയേ ഉള്ളൂ മിഥ്യാശബ്ദത്തിനർത്ഥം. അതുകൊണ്ട് തന്നെ മിഥ്യ എന്ന് പറയുന്നു. ഇത് സൃഷ്ടിക്ക് ശേഷമുള്ള ഒരു കാഴ്ചപ്പാട്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു. അനുഭവപ്പെടുന്നു, അനുഭവത്തെ നിഷേധിക്കുന്നില്ല, എന്നാൽ പരമാർത്ഥമല്ല. ഈ അവസ്ഥ എന്തുകൊണ്ട് വന്നു? ഈ ജാഗ്രത സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വന്നു? ഈ പ്രപഞ്ച സൃഷ്ടി, ഇതിനെന്താണ് സമാധാനം? ആ സമാധാനമാണ് സത്കാരിവാദം. എന്താ അവിടെ പറയുന്നത്? ഇവിടെ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്, ഇത് പരമാർത്ഥമല്ല, കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മിഥ്യയാണെന്ന് പറയാം. എന്നിരിക്കലും പരമാർത്ഥത്തിന്റെ സ്വഭാവം എന്താ? എന്തിനാണ് നമ്മൾ പരമാർത്ഥം എന്ന് വിളിക്കുന്നത്? അതിന് നാശം വരാൻ പാടില്ല, അതിന്റെ ഇല്ലായ്മ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അതിൽ നിന്ന് നിലനിന്നേ പറ്റൂ. അതാണ് പരമാർത്ഥം. സൃഷ്ടിക്കും മുമ്പ് പരമാർത്ഥമായിരുന്നു. ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് പരമാർത്ഥം തന്നെ, അവിടെ ഇതില്ല. പിന്നെ മിഥ്യ എന്ന് പറയുന്നത് എന്തോ, ഈ അനുഭവപ്പെടുന്നു, ഈ പ്രതീതി, ഈ അനുഭവത്തെയാണ് നമ്മൾ മിഥ്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ പരമാർത്ഥവും മിഥ്യയും. അപ്പൊ പരമാർത്ഥത്തിന് മാറ്റം വരാൻ പാടില്ലെന്നും പറയുന്നു. അപ്പൊ ഈ പരമാർത്ഥത്തെയും ഈ മിഥ്യയും കൂടെ എങ്ങനെ യോജിപ്പിക്കും? അവിടെയാണ് സത്കാര്യവാദം പറയുന്നത്. എന്താണ് നിങ്ങൾ ഈ മിഥ്യ എന്ന് പറയുന്നത്? മിഥ്യ എന്ന് പറയുന്ന യുക്തി കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ അനുഭവത്തിൽ ഇത് മിഥ്യയാണെന്നും നമുക്കറിയാൻ വയ്യ. എന്താ വിശക്കുമ്പോൾ വിശപ്പും മിഥ്യയാണെന്ന് ആരൊക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. അനുഭവത്തിലിത് മിഥ്യെന്ന് നമുക്ക് പറയാൻ വയ്യ. സ്വപ്നത്തെ നമുക്ക് മിഥ്യ എന്ന് പറയാൻ തോന്നുന്നു, അത് അനുഭവത്തിലില്ലാത്തതുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ മിഥ്യ എന്ന് ധൈര്യമായി പറയുന്നു. ഇതിനെ നമുക്ക് മിഥ്യ എന്ന് പറയാൻ പറ്റും, അനുഭവമാണ്. പക്ഷെ ഇതിനെ പരമാർത്ഥമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുക്തി കൊണ്ട് നമുക്ക് പറയാം. കേവല യുക്തി, അനുഭവമല്ല യുക്തി. അതുകൊണ്ട് പറയാം ഇത് മിഥ്യയാണ്. ഇവിടെ സത്കാര്യവാദം എന്താ പറയുന്നത്? എന്താണ് ഈ മിഥ്യയായി നമ്മൾ യുക്തി കൊണ്ട് മിഥ്യ എന്ന് ശ്രദ്ധിക്കുന്ന എന്തിനെയാണ്? എന്താണത് ഈ ഇവിടെ പരമാർത്ഥമായിട്ട് അനുഭവപ്പെടുന്നത്? ഈ സർവജീവന്മാർക്കും ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളും ഈ പ്രപഞ്ചാനുഭവവും അനുഭവിക്കുന്ന സമയത്ത് പരമാർത്ഥമായിട്ട് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ആ പരമാർത്ഥം തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത്. ഈ പ്രതീതി, ഈ അനുഭവം സത്ത് തന്നെ. ഇതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട്. ഒന്ന്, ഇത് മിഥ്യയാണ്. അതെങ്ങനെ? യുക്തിയിലൂടെ നമ്മൾ തീരുമാനിച്ചാണ്. പക്ഷെ മിഥ്യയായി അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥം തന്നെ, സത്ത് തന്നെ. അപ്പോൾ സത്കാര്യവാദം പൂർണ്ണമാകും. അപ്പോൾ ഇവിടെ സത്കാര്യവാദത്തിൽ തർക്കം എന്താണ്? മുമ്പ് ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഇതിൻ്റെ സൃഷ്ടിക്ക് മുമ്പും സത്തായിരുന്നു എന്നാണ്. സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ഇപ്പൊ സത്ത് തന്നെ. ഇത് സത്താണെന്ന് അറിയുന്നതിന് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, ചർച്ചയുടെ ആവശ്യമില്ല, അത് അനുഭവമാണ്. ഇത് സത്താണ്. ആരെങ്കിലും പറയും ഇത് അസത്താണ്, മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് യുക്തി ആശ്രയിക്കേണ്ടി വരും. സത്തെന്നുള്ളത് സ്വാനുഭവം, സർവജീവന്മാരുടെയും സാമാന്യ അനുഭവമാണ് സത്ത്. സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പിടിയില്ല, അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഈ സത്തായി അനുഭവപ്പെടുന്ന സർവവും സൃഷ്ടിക്കുന്നപ്പം സത്താണ്, അതിന് വീണ്ടും യുക്തി ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇത് മിഥ്യയാണെന്നറിയുന്നതിന് യുക്തി ആശ്രയിക്കേണ്ടി വന്നു. ഈ അനുഭവത്തിന് മുമ്പ് കേവലം സത്താണെന്നറിയുന്നതിന് വേണ്ടിയും യുക്തി ആശ്രയിക്കേണ്ടി വന്നു. യുക്തിയിലൂടെ അവിടെ ബോധ്യപ്പെട്ട എന്താണ്? ഇവിടെ ഇപ്പോ ഈ സത്തായി അനുഭവപ്പെടുന്നത്, ഇതിങ്ങനെ സത്തായി അനുഭവപ്പെടുന്നതിന് കാരണം പരമാർത്ഥമായ സത്ത്, അതാണ് ഈ രൂപത്തിൽ പ്രതീതമാകുന്നത്. സർവവും സത്ത് തന്നെ. ഇത് മറ്റൊരു കാഴ്ചപ്പാട്. ഈ രണ്ട് കാഴ്ചപ്പാടും അദ്വൈതത്തിന് യോജിക്കുന്നതാണ്. ഈ രണ്ട് കാഴ്ചപ്പാടും വന്നു കഴിഞ്ഞാലേ അദ്വൈതം പൂർണ്ണമാകും. കാരണം അദ്വൈതത്തിൽ രണ്ടിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും. അദ്വൈത സ്വീകരിക്കുന്ന ഒന്നെന്താണ്? അതാണ് സത്ത്. സൃഷ്ടിക്കും മുമ്പ് അത് സത്തായിരുന്നു. അവിടെ മനസ്സും വാക്കും ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് യുക്തി ആശ്രയിച്ചതിനെ സമർത്ഥിക്കുന്നു. ഇവിടെ മനസ്സും വാക്കുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ സത്ത് അനുഭവ വിഷയമാണ്. എല്ലാത്തിനെയും സത്തായി അനുഭവിക്കുന്നു. ശാസ്ത്രജ്ഞാനം കൂടാതെയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കണമെങ്കിൽ ഈ അനുഭവത്തെ മിഥ്യാക്കും. അതിനെ യുക്തി ആശ്രയിക്കുന്നു. യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു ഇത് മിഥ്യയാണ്. ഇപ്പൊ കേവല സത്ത് സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടിയിൽ സത്ത് തന്നെ ഇങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പൊ സത്ത് കേവലം സത്തായി മാത്രം അനുഭവപ്പെട്ടത്, കേവല സത് അനുഭവം മാത്രം. എന്നുവെച്ചാൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചാനുഭവം ഒന്നും വേണ്ട, കേവല സത് അനുഭവം മാത്രം. എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നില്ല? അതിന് നിങ്ങൾ അതിനെ കുറിച്ച് ബുദ്ധി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ സത്തിന്റെ നാനാത്വബോധം, ഈ സത്തിന്റെ നാമരൂപാത്മകമായ ഈ അനുഭവം ഇതിനെ മിഥ്യെന്ന് സ്വീകരിച്ചാൽ മതി. ഫലത്തിൽ സത്ത് മാത്രം അവശേഷി. അപ്പൊ സൃഷ്ടിക്കും മുമ്പ് സത്ത്, സൃഷ്ടിക്ക് ശേഷവും സത്ത്. അപ്പൊ സത്താരിവാദത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സൃഷ്ടിക്ക് ശേഷമുള്ള ഈ കാര്യം സത്താണോ എന്നുള്ള തർക്കമില്ല. അത് അനുഭവസിദ്ധമായ കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രാഗുത്പത്തേഹി, ഉത്പത്തിക്ക് മുമ്പ് ഇത് സത്താണ്, ഉത്പത്തിക്ക് ശേഷം സത്ത് തന്നെയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾ വ്യഷ്ടിയിലും സമഷ്ടിയിലെ ഈ പ്രപഞ്ചാനുഭവവും ഇതിനെ സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ല ഇനി യുക്തിയിലൂടെ ഇതിനെ മിഥ്യെന്ന് സമർത്ഥിച്ചാലും ഫലത്തിലൊന്നു തന്നെ. എന്നുവെച്ചാൽ അജ്ഞന്റെ സദനുഭവവും ശാസ്ത്രചിന്തകന്റെ മിഥ്യാ സിദ്ധാന്തവും ഫലത്തിലൊന്നാണ്. അതാണ് സർവവും സത്ത് തന്നെ. അതാണ് സത്കാര്യവാദത്തിലൂടെ ഇവിടെ സമർത്ഥിക്കുന്നത്. ആ സത്കാര്യവാദത്തെ സമർത്ഥിക്കുന്നതിന് സഹായകമായിട്ട് മിഥ്യാസിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിന് നല്ല പ്രാധാന്യം, സത്ത് എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ അവിടെ നിശ്ചയിക്കുന്നു ആ സത്ത് തന്നെയാണ് ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ആ സത്ത് തന്നെയാണ് തൻ്റെ സ്വരൂപമായിരിക്കുന്നത്. കാരണം തൻ്റേതായിട്ടുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ സത്ത് അത് താൻ തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പ്രതീതമാകുന്നത്. അങ്ങനെ അദ്വൈതത്തെ ഇവിടെ സമർത്ഥിക്കുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് നമ്മൾ യുക്തിയിലൂടെ പരിശോധിച്ചാൽ അതാണ് സൃഷ്ടിക്കുന്ന മുമ്പ് സത്താണോ. യുക്തി കൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്താണെന്ന് നമുക്ക് അനുഭവപ്പെടാനൊരു വഴിയും. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പുള്ളത് സത്താണെന്നുള്ള നമ്മുടെ അനുഭവമാണ്. അതിനാണ് രണ്ട് തരത്തിലും ചിരിക്കുന്നത്, ഒന്ന് സമഷ്ടിയും മറ്റൊന്ന് വ്യഷ്ടിയും. വ്യഷ്ടി അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജാഗ്രത സ്വപ്ന അനുഭവം. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾക്ക് മുമ്പുള്ള അസുഷുപ്തി അത് നമ്മൾ അനുമാനിച്ചറിയുന്നതല്ല, സ്വാനുഭവമാണ്. ഞാനിവിടെ രണ്ടിനെയും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ പ്രപഞ്ച കാരണം എന്താണെന്നൊന്ന് നമുക്കറിയാൻ വയ്യ, പക്ഷെ താൻ ആരാണെന്ന് തനിക്കറിയാം. ഇപ്പൊ ജാഗ്രസ്വപ്ന അനുഭവം ഇല്ലാതിരിക്കുന്ന ഒന്ന് സുഷുപ്തി, അത് സ്വാനുഭവമാണ്. എന്താ സുഷുപ്തിയിൽ അനുഭവിച്ച സുഷുപ്തി? സുഷുപ്തിയിൽ സുഷുപ്തി അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് കേവല അനുഭവ സ്വരൂപമാണ്, അനുഭവ സ്വരൂപത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് സാധാരണ അനുഭവ വിഷയങ്ങളെ നമുക്ക് പരിചയമുള്ളൂ, നമ്മുടെ മനസ്സങ്ങനെ ബഹിർമുഖമായിരിക്കുന്നുണ്ട്. അനുഭവ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സുഷുപ്തിയിലൂടെയാണ്. സുഷുപ്തി അനുഭവമാണ്. എന്തുകൊണ്ട്? ഞാൻ സ്വപ്തനായിരുന്നു, അതവിടെ അനുഭവമാണ്. ശരി, അതിനങ്ങ് നിഷേധിക്കാൻ പറ്റൂ, ഇല്ല എനിക്കങ്ങനൊന്നും ഉണ്ടായില്ല. നിഷേധിക്കാൻ പറ്റുന്നില്ല. നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന സത്യം. സത്യം എന്ന് പറയുന്നത് കേവലം ശബ്ദം മാത്രം. ശബ്ദത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ശബ്ദത്തെ ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ സമഷ്ടി വെഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്. അത് തന്നെ നമുക്കിത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇതിനെ വെഷ്ടി സമഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്. മാണ്ഡവ്യത്തിലും മറ്റും ചർച്ച ചെയ്ത്, അതായത് ഒരേ ഒരു സത്ത്, ആ സത്തിന്റെ ഭാവങ്ങളാണ് ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വേറൊരു പ്രക്രിയ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ സമഷ്ടി വെഷ്ടിയിൽ നിന്നും വേർതിരിക്കാനില്ല. ഒരേ ഒരു സത്തിൽ തന്നെ ഇതെല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കും. ആ ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. അല്ല, നമുക്കിനി പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടി, താൻ തന്റെ ജന്മം, ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. തനിക്ക് തന്നെയും പ്രപഞ്ചത്തെയും ഒന്നായി കാണാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇതിനെ രണ്ടായി എടുക്കും. അപ്പൊ ഈ വെഷ്ടി സംഭവിക്കുന്നു, മറ്റൊന്ന് സമഷ്ടി സംഭവിക്കുന്നു. വെഷ്ടിയിൽ ജാഗ്രത ഉണ്ടെങ്കിൽ സമഷ്ടിയിൽ അതുണ്ട്. ഇങ്ങനെ പല വിചാര രീതികളെന്നേ ഉള്ളൂ. എല്ലാത്തിനും താല്പര്യം സത്തിനെ ബോധിപ്പിക്കുകയാണ്. സമഷ്ടിയിൽ വെഷ്ടിയിലുള്ളതെല്ലാം സമഷ്ടിയിലുണ്ടെന്ന് പറയും. അത് ഒരു തരത്തിലുള്ള വിചാര രീതി. അങ്ങനെയും ചിന്തിച്ച് മനസ്സിലാക്കാം. അല്ല, കേവല ഏകമായ സത്ത, ഏകജീവവാദം, ഒരേ ഒരു ജീവൻ, അതിന്റെ തന്നെ സ്ഫുരണമാണിതെല്ലാം. അതിനപ്പുറം രണ്ടാമതൊന്നുമില്ല. സമഷ്ടിയും വെഷ്ടിയും ഒക്കെ ആയിരിക്കുന്നു എന്ന് തന്നെ അങ്ങനെയും ചിന്തിക്കാം. ഏത് തരത്തിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സമഷ്ടി വെഷ്ടി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് അതിൽ നമ്മുടെ ഈ അനുഭവം, ജാഗ്രത സ്വപ്ന അനുഭവം, അതിന്റെ ബലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിതിനെ വെഷ്ടി എന്ന് പറയും. മറിച്ച് നമ്മൾ ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, പ്രപഞ്ച കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെ സമഷ്ടി ചിന്ത എന്ന് പറയും. മറ്റേത് ഞാൻ മാത്രം, ഞാൻ എന്റെ അനുഭവങ്ങൾ, അന്യന്റെ ജാഗ്രത, അന്യന്റെ സ്വപ്നമൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എന്റെ അനുഭവം. സമഷ്ടി എന്ന് പറയുമ്പോൾ ഞാനല്ല, ഞാൻ വിട്ടിട്ട് പിന്നെ നീ നിന്റെ അനുഭവം, പ്രപഞ്ച സർവത്തെയും, ആനന്ദ ജീവന്മാർ, ഈശ്വരൻ, എല്ലാത്തിനും എടുക്കും. അപ്പൊ രണ്ടു തരത്തിലും ചിന്തിക്കും. ഈ വഷ്ടിയിൽ സത്ത്, അതായത് ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നുള്ള വിട്ട അവസ്ഥ അത് നമ്മുടെ അനുഭവമാണ്, അത് അനുഭവ സ്വരൂപമാണ്, അതിനെ നിഷേധിക്കാൻ വയ്യ. സത്യം നിഷേധിക്കാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് സ്വപ്നത്തിലേക്ക് വന്നാലും സത്യം നിഷേധിക്കാൻ വയ്യ, തന്നെ നിഷേധിക്കാൻ വയ്യ. തന്നെ നിഷേധിച്ചാലേ സത്യം നിഷേധിക്കാൻ പറ്റും. അതാണല്ലോ അദ്വൈതി ശൂന്യവാദിയും നിഷേധിക്കുന്നു. നീ എന്തിനാണ് ശൂന്യം എന്ന് പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ നീ ശൂന്യമാണോ? ശരി, ഞാൻ ശൂന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശബ്ദം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. നീ സത്ത എന്നുള്ളതിന് ശൂന്യം എന്നുള്ളൊരു പേര് കൊടുത്തതേ ഉള്ളൂ. എന്തിനാണോ നീ ശൂന്യം എന്ന് പറയുന്നത്, അത് നിനക്ക് നിഷേധിക്കാൻ വയ്യാത്ത നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളതിന് സത്തെന്ന് പറയുന്നു, നീ അതിന് ശൂന്യം എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെ, അനിഷേധ്യമായ ഒന്ന്. അത് ഈ സൃഷ്ടി അനുഭവത്തിലും തുടർന്നിരിക്കുന്നു. എന്ന് പറയുമ്പോൾ അവിടെ സദാത്മേകത്വം എന്ന് ഭാഷ്യകാലം പറയും. അതിനാണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചാനുഭവം അതാണ്. അങ്ങനെ അറിയുന്നത് കൊണ്ട് അതിന്റെ ഫലം പറയുന്നു, ആ അറിവിന്റെ ഫലമാണ് മുക്തി പറയുന്നു. ഈ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ഇതറിയാത്തുകൊണ്ട് വരുന്ന എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ജന്മ മരണങ്ങൾ തുടങ്ങി സുഖദുഃഖാദി സർവത്തിൽ നിന്നുമുള്ള മുക്തി, അതാണ് അതിന്റെ ഫലമായി പറയുന്നത്. അതാണ് ഈ അറിവ് കൊണ്ടുള്ള നേട്ടം. ഈ അറിവില്ലാത്തവൻ ബദ്ധൻ, ഈ അറിവുള്ളവൻ മുക്തൻ. അതിന് ഈ സത്കാര്യവാദത്തെ ആശ്രയിച്ചേ പറ്റും. അതിന് ഈ ശബ്ദങ്ങളെ ആശ്രയിച്ചേ പറ്റും. അതിന് പലതരത്തിലുള്ള വിചാര രീതികളെ, പ്രക്രിയകളെ സ്വീകരിച്ചേ പറ്റും. അതൊന്നും ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കും. അത് ഭാഷ്യകാരനിവിടെ ഉപനിഷത്ത് തുടങ്ങുമ്പം തന്നെ അതിനെ അങ്ങ് പറഞ്ഞു വെച്ചു, അതിനെ സമർത്ഥിച്ചു ആദ്യം തന്നെ. അതെല്ലാ ഉപനിഷത്തിലും ഈ ഒരു ശൈലിയുണ്ട്. എന്താണോ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനാദ്യം പറഞ്ഞു വയ്ക്കുക. ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം. അങ്ങനാദ്യം പറഞ്ഞു വയ്ക്കുന്നതിന് രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നീട് പറയുന്നത് എല്ലാം ഈ പരമാർത്ഥമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആദ്യം പരമാർത്ഥം എന്താണെന്ന് അറിയുക, മനസ്സിലാക്കുക. എന്നുവെച്ചാൽ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും, ഇന്നതാണ് പരമാർത്ഥം. ആ ധാരണയിൽ നിന്നുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യത്തെ പറഞ്ഞതിന് ശേഷം പിന്നെ ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടത് വേണ്ടി വരുന്നത്? കാരണം ഇങ്ങനെ ഒരു ധാരണ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അയാളുടെ ചിത്തദൂഷ്യങ്ങൾ ആ ഗ്രഹണത്തിന്, ആ ധാരണയ്ക്ക് തടസ്സമായി നിൽക്കും. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് പല ഉപായങ്ങളും വേണ്ടി വരും. അതിന് ഉപാസനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങളും വേണ്ടി വരും. ഇതാണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ബോധിക്കുന്നില്ല? ആ സത്യത്തിൻ്റെ, സത്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മുക്തിയാണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ആ മുക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്ന്, തത്വത്തെ ബോധിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ആ തത്വത്തെ, തത്വബോധനത്തിന്റെ ഫലമായ മുക്തി അതനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ എനിക്ക് തത്വബോധം ഉണ്ടാവണം, മുക്തി ഉണ്ടാവണം. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന് തടസ്സങ്ങൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ തടസ്സങ്ങളെ പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് കർമ്മവും ഉപാസനയും മറ്റ് സാധനങ്ങളും എല്ലാം നിർദ്ദേശിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം എന്തിനു വേണ്ടി അതറിയണമല്ലോ. അത് ഈ തത്വ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാദ്യം പറയുന്നത്. എന്നതാണ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഈ തത്വബോധത്തിനും അതിൻ്റെ ഫലത്തിനും തടസ്സമായി വരുന്നതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും, ഉപാസനകളും മറ്റു കാര്യങ്ങളും. അതാണ് ഉപനിഷത്തിന്റെ ശൈലി. ഇത് രണ്ടും പറയും, പരമാർത്ഥവും പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാർത്ഥം അല്ലാത്തതും പറയും. ഇത്രയും വലിയൊരു തത്വം പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഈ നിസ്സാര കാര്യങ്ങൾ പറയുന്നു? വലിയ തത്വം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാ, പക്ഷെ ആ വലിയ തത്വത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? പിന്നെ അപ്പൊ അതിനെന്തോ തടസ്സങ്ങളുണ്ട്. അത് നിസ്സാരമായിരിക്കും. നിസ്സാരമായ തടസ്സങ്ങളെ മാറ്റുന്നതിന് നിസ്സാരമായ കാര്യങ്ങളും മറ്റുപാസനകളും മറ്റും നിർദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യത്തുകളെ ഒന്നായി കാണണ്ട. വേദം ഒന്നാണ്. വേദത്തിൽ മാറി മാറി വരും കർമ്മം ഉപാസന തത്വജ്ഞാനം, വീണ്ടും കർമ്മം ഉപാസന തത്വജ്ഞാനം, ഇങ്ങനെ മാറി മാറി പോകുന്നു അധികാര ഭേദമനുസരിച്ച്. തത്വത്തെ ശ്രവിച്ചാലും ഫലം കിട്ടുന്നില്ലെങ്കിൽ അയാൾ ശ്രവണത്തിനെ അധികാരിയുള്ളൂ, ഫലത്തിന് അധികാരിയായി. ചിലർക്ക് ശ്രവണത്തിനും അധികാരിയല്ല, അവർക്ക് കർമ്മം അത് ചെയ്യുക. ശ്രവണത്തിനും അധികാരി അല്ലാത്തതിനു വേണ്ടിയിട്ടാണ് കർമ്മം. ഒരാൾക്ക് കർമ്മത്തിലാണ് താല്പര്യം, കർമ്മ സംസക്തി, കർമ്മത്തിലൂടെ തന്നെ എല്ലാം സാധിക്കാമെന്ന് വിചാരിക്കുന്നു. അതേ കഴിയുന്നുള്ളൂ, അയാൾ മനസ്സ് കൊടുക്കാൻ പറ്റത്തില്ല ശ്രവണത്തിൽ. കർമ്മത്തിന് അധികാരിയാണ്, കർമ്മം ചെയ്യാം. അത് മോശമൊന്നും പറയുന്നില്ല. തന്റെ അനധികാരിത്വം കൊണ്ട് കർമ്മത്തിൽ മുഴുകിയിരിക്കും. മറ്റൊന്നും അയാളുടെ മുമ്പിലില്ല, മറ്റൊന്നും അയാൾക്ക് വേണ്ടി നിർദ്ദേശിക്കാനല്ല. അതുകൊണ്ട് കർമ്മം. പിന്നീട് ഉപാസന വരുന്നു. കുറച്ചുകൂടി ഉയർന്ന നിലവ ചിത്തത്തിന്റെ നിലയിൽ, ചിത്തഭൂമിയിൽ കുറച്ചുകൂടി ഉയർന്ന ആളാണ്. അത് ഉപാസനയിൽ നിന്നും മറ്റ് കർമ്മം നമുക്കറിയാം, മുഖ്യമായും കായികം ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായ കർമ്മങ്ങൾ വരുന്നത്. മനസ്സും വാക്കും എല്ലാം വേണമെന്നാലും മുഖ്യമായി ശരീരാവലംബിയാണ്. അങ്ങനെയുള്ളവർക്ക് അതാണ് മൃഗങ്ങൾക്കുണ്ട് കർമ്മം, അതും ചെയ്യുന്നു. മനുഷ്യ മൃഗ സാധാരണമാണ്, പക്ഷിമൃഗ സാധാരണമാണ് കർമ്മം. കാരണം അത് ശരീര ആശ്രയമായ കാര്യങ്ങളാണ്. ഗുരുവൻ അതിനാണ് അധികാരിയെങ്കിൽ അവൻ അത് തന്നെ ചെയ്യുന്നു. മനുഷ്യ ജന്മത്തിൽ തന്നെ അവനെ അമൃഗാവസ്ഥയിൽ നിന്ന് അത് ഉയർത്തും. ആ കർമ്മങ്ങൾ കുറച്ചുകൂടി മനസ്സിന്റെ തലം വരുന്നു, ഭാവന, ചിന്ത, ഉപാസനയ്ക്ക്. ശരീരത്തിനേക്കാൾ പ്രാധാന്യം മനസ്സിനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടത് മനസ്സിനും ഉപരിയാണ് വിവേകം, പ്രതിഭ മനസ്സിനും അപ്പുറമാണ്. വിശിഷ്ട ബുദ്ധി എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യമൃഗ സാധാരണമായിരിക്കുന്ന കർമ്മം, മറ്റൊന്ന് മനുഷ്യന് മാത്രം മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്ന ഉപാസനകൾ, അതിനുപരിയായിട്ട് വിവേകത്തിന്റെ തരത്തിലുള്ള തത്വചിന്ത, അത് പ്രതിഭയുള്ളവർക്കേ പറ്റും, അല്ലാത്തവർക്ക് സാധ്യമല്ല. അവൻ ഉപാസനയിലിരിക്കുന്നു, അവൻ മോശമാണെന്ന് കരുതേണ്ട കാര്യമില്ല. അതിന് അധികാരിയായോണ്ട് അത് ചെയ്യുന്നു. അതിനുപരിയായി വിവേകത്തിന് അധികാരിയാണെങ്കിൽ അവൻ തത്വചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് ഇതെല്ലാം ആവശ്യമായി വരുന്നത്. ഈ ഭാഷ്യകാരൻ ആവശ്യപ്പെടുന്നത് കർമ്മത്തിൻ്റെ തലം വിട്ട്, ഉപാസനയുടെ തലം വിട്ട് നിങ്ങൾ വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. അതെങ്ങനെ വരും? വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് പറയുന്നു, വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് വരും. എന്താ എൻ്റെ താല്പര്യം? വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക എന്ന് പറയുന്നത് ഒന്ന് കർമ്മത്തിൻ്റെ തലം, ഉപാസനയുടെ തലം ഇതെല്ലാം വിട്ടിട്ട് വിവേകത്തെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ശ്രവണ മനനങ്ങളെ ആശ്രയിക്കുക. അതാണ് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, കർമ്മത്തെ ഉപേക്ഷിക്കുക, കർമ്മത്തെ ത്യജിക്കുക, സർവകർമ്മ സന്യാസം. ഭാഷകാരൻ്റെ രീതി അതാണ്. അവിടെ കർമ്മത്തെ ഉപാസനകളെ എല്ലാം വിടാൻ പറയുന്നു. വിവേകത്തിനൊരു മാർഗമുണ്ട്, അതിനെ ആശ്രയിക്കുക. എന്താണത്? ശ്രവണ മനനാദികൾ. അതിപ്പം നമുക്കത് സൗകര്യമുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അതിനനുകൂലമാണ്? അതൊന്നുമല്ല, ശാസ്ത്രം പറയുന്ന അതാണ്, അല്ലെങ്കിൽ ഭാഷ്യകാരൻ്റെ നിലപാടതാണ്. എന്നിട്ട് ശ്രവണത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. പക്ഷെ അതിന് യോഗ്യനാണെങ്കിൽ, യോഗ്യത ഇല്ലാത്തവൻ അതിലേക്ക് വരണമെന്ന് പറയുന്നില്ല. യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾ കർമ്മത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉപാസനയുടെ മാർഗത്തിൽ നിൽക്കുക. അതിനുള്ള പ്രതിഭ, അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക, പോവുക. അവിടെ വരുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും, സത്കാര്യവാദവും മറ്റും. അതിനു വേണ്ടിയിട്ടാണ് അതിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് തോന്നുകയാണ് ഇത് തനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുകയാണെങ്കിലാണ് ഉപാസനയുടെ മാർഗത്തിൽ പോവുക, ഇതിനപ്പെടുക. പക്ഷെ നമുക്കൊന്ന് പറ്റിയതാണോ അല്ലേന്നറിയണമെങ്കിൽ അതിനൊന്ന് പരിചയപ്പെടണമെന്ന്, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, തീരുമാനിക്കാൻ പറ്റൂ ഇത് പറ്റിയതാണോ അല്ലേ. അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ആദ്യം പറയുന്നത്. വേദം ഇടകലർത്തി പറയുന്നു, ഭാഷകാരൻ ആദ്യം, ഇതാണ് പരമാർത്ഥം. നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ഈ വഴിക്ക് പോകും, പറ്റില്ല അടുത്ത് ഉപാസന അങ്ങനെ പറയുന്നു, അതിന് പോവുക. അതുകൊണ്ട് ഗുണമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, കിം ലക്ഷണേനം വിടുത്തിന് ആവൃതം. തുടർന്ന് ഉപാസനാ ഭാഗത്ത് ഇവിടെ എല്ലാം ഏവം വേദ, ഏവം വിദ്വാൻ എന്നെല്ലാം പറയുന്നത് ആരാണോ ഇതിനെങ്ങനെ ഉപാസിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അശ്വമേധത്തിന്റെ സന്ദർഭമാണ്, മുമ്പ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മളിതിന്റെ ആരംഭത്തിൽ അതെല്ലാം പറഞ്ഞു. വീണ്ടും ഇവിടെ അശ്വമേധത്തിന്റെ ഒരു ആധ്യാത്മിക ധ്യാനമാക്കി മാറ്റുന്നു, അതാണ് ഉപാസന എന്ന് പറയുന്നത്. മുമ്പ് അങ്ങനെയല്ല, ബാഹ്യമായി പ്രവർത്തിച്ചു, ശരീരം കൊണ്ട് പ്രവർത്തിച്ചു, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ പ്രവർത്തിച്ചു. ഇവിടെ ആ ബാഹ്യമായ പ്രവൃത്തിയൊന്നുമില്ല, അതൊക്കെ വിട്ടു. രണ്ടാമത്തെ മനസ്സിൻ്റെ അവിടെ അതിനൊക്കെ ഇവർ ഒരു ധ്യാനം ആക്കി മാറ്റി. ഇവിടെ അദ്വൈതത്തിൽ കർമ്മം, ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഉപാസന ധ്യാനം എന്ന് പറയുന്ന ഒന്ന് തന്നെ, പിന്നെ ജ്ഞാനം, ഇതാണ് ഇതാണ് അതിൻ്റെ കർമ്മം. അധികാര ഭേദമനുസരിച്ച് കർമ്മത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തെ സ്വീകരിക്കുക. യോഗം, സാധാരണ തരത്തിൽ പറയുന്ന ഭക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപാസനയുടെ തരത്തിലാണ് അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. ഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയും, അതതിന്റെ പരമമായ തരം. അതല്ല സാധനാരൂപത്തിൽ അതിനെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ഉപാസനയുടെ തരത്തിൽ വരും. അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയും. പ്രതിമയിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നത് പോലെ പിന്നീട് വരുന്ന തത്വചിന്തയിൽ അവിടെയും പറയും ധ്യാനത്തെക്കുറിച്ച്. അത് തത്വജ്ഞാനത്തിന്റെ നിശ്ചയമാണ് അവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത്. ഉപാസനയുടെ ധ്യാനമല്ലാതെ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപാസനയിലുള്ള ധ്യാനം എന്ന് പറയുന്നത് ഭക്ഷ്യകാലം പറയും, മുമ്പിൽ സാളഗ്രാമത്തെ വച്ചിട്ട് അതിനെ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുക, അതാണ് ഉപാസനയുടെ ധ്യാനം. മനസ്സീ ക്രിയ എന്ന് പറയും, മനസ്സിന്റെ ഒരു ക്രിയ, അതാണ് മനസ്സിന്റെ ക്രിയയെ ആവർത്തിക്കുന്നു. തത്വജ്ഞാനത്തിലെന്ന ഇതിഹാസം അതല്ലേ, അവിടെ ശ്രവണം, മനനം, ഇതിലൂടെ എന്താണ് തത്വജ്ഞാനത്തിൽ വരുന്ന ദോഷങ്ങൾ പരിഹരിക്കുക. എന്താ അജ്ഞാനാദി ദോഷം, അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന് വരുന്ന നിശ്ചയ സ്ഥിതി, അതാണ് അവിടുത്തെ നിധ്യാസനം എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തിന് അജ്ഞാന സംശയം തുടങ്ങിയ ദോഷങ്ങൾ അതിനെ ബാധിക്കാതിരിക്കും, തത്വജ്ഞാനത്തെ ബാധിക്കാതിരിക്കും. അപ്പോൾ അത് നിധ്യാസനമാണ്. അത് വിചാരത്തിൻ്റെ മാർഗം, മനനത്തിൻ്റെ മാർഗം, മറ്റൊന്ന് ഉപാസനയുടെ മാർഗം. ഇവിടെ ഇപ്പോൾ ഉപാസനയെ കുറിച്ച് പറയും. കിം ലക്ഷണേന മൃത്യുന ആവൃതം ആശ്രിതമിച്ച അശ്വനായ ശൈവമൂർത്തി ഒരു ലക്ഷണം തയാ ലക്ഷിതേന മൃത്യുന അശ്വനായ മൃത്യുവിനാൽ ആവൃതമായിരുന്നു സൃഷ്ടിക്കു മുമ്പ്. ആ മൃത്യു എന്താണ് പറയുന്നത്? വിശപ്പാണ് മൃത്യു. എന്തുകൊണ്ടാ വിശപ്പിന് മൃത്യു എന്ന് പറഞ്ഞത്? ശിശബ്ദേന പ്രസിദ്ധം ഹേതു അബുദ്ധ്യോതി യോഹി അശിതിമിച്ചതി അസ്വനായ അനന്തരമേ വഹന്തി ജന്തുവൻ. വിശപ്പിന് മൃത്യു എന്ന് പറയുന്നത് എന്താണ്? ഈ മൃത്യുവിന് കാരണം വിശപ്പാണ്. വിശന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കണമെങ്കിൽ ഹിംസിച്ചേ പറ്റും. സസ്യത്തെയോ മൃഗത്തെയോ എന്തിനെങ്കിലുമൊക്കെ ഹിംസിച്ചേ പറ്റും. അതുകൊണ്ട് ഈ സൃഷ്ടിയൊക്കെ ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് കേവലം അമൃത്യു മാത്രമാണ് ഉണ്ടായിരുന്നത്. ബുദ്ധ്യാത്മനഃ അശ്വനായ ധർമ്മ ഇതി സയേഷ ബുദ്ധ്യവസ്തു ഹിരണ്യഗർഭവും മൃത്യുരെത്തിച്ചത്. അവിടെ എന്തായി മൃത്യു ആയിരുന്നത്? മരണം മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മരണം എന്ന് പറയാൻ കാരണം സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു പ്രളയമാണല്ലോ. ആ പ്രളയം മരണമല്ലേ, അവിടെ നിന്നല്ലേ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. ഈ പ്രളയം എന്ന് പറയുന്നത് എന്താ, ഒരു ശൂന്യതയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ല. അവിടെ ചൈതന്യം ഉണ്ടായിരുന്നല്ലോ. ആ ചൈതന്യന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ബുദ്ധിയവസ്ഥ, ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അതിനാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഈ സമഷ്ടി സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അവിടെ ഈശ്വരന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ആ അവസ്ഥയിലായിരുന്നു. ഇവിടെ ആ സൃഷ്ടിക്കുന്നപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് തുടങ്ങി അശ്വമേധത്തിലെ കുതിര വരെ എത്തും. സൃഷ്ടിയാണല്ലോ അത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, മറ്റൊന്നുകൂടെ മനസ്സിലാക്കണം. ഈ പറയുന്ന ഉപാസന നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ആർക്കു വേണ്ടി? വൈദികന് വേണ്ടി. അവനീത് മനസ്സിലാകത്തുള്ളൂ. വൈദികൻ എന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്ത് വൈദികമായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവൻ, അവനെ ഈ പറയുന്നതൊക്കെ പൂർണ്ണമായും പിടികിട്ടത്തുള്ളൂ. കാരണം വൈദിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് വൈദിക കർമ്മങ്ങളുടെ സങ്കേതങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊരു ബന്ധമില്ലാത്തവരെ ഇതിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അവനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. ഇത് ആ ശാസ്ത്രത്തിൻ്റെ തന്നെ ഭാഗമായുകൊണ്ട് നമ്മൾ അത് ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഉപാസനയും വൈദിക ഉപാസനയുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ, മികവൊരു ബന്ധമില്ലെന്നാണ്. ഇന്നത്തെ ഉപാസന എന്ന് പറയുന്നത് നമ്മൾ മൂർത്തികളെ ഉപാസിക്കുക, അമ്പലത്തിൽ പോവുക, ദേവതകളെ ഉപാസിക്കുക, അതൊക്കെയാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഉപാസന, ഇവിടുത്തെ എല്ലാ ഉപാസനയും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ്. അപ്പൊ സൃഷ്ടിക്കുന്നു അങ്ങനെ അതിനെ പറയും ജീവനെന്നും പറയും. കാരണം അവിടെയും വരുന്നുണ്ടല്ലോ വിശപ്പും ദാഹവും, അവിടെയും വരുന്നുണ്ടല്ലോ ഹിംസയും മറ്റും. പക്ഷെ അത് വ്യഷ്ടിയിലല്ല, സമഷ്ടിയിലെന്ന് പറയുന്നു. സമഷ്ടി പ്രപഞ്ച കാരണരൂപത്തിലിരിക്കുന്ന ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ജീവഭാവം എന്ന് പറയുന്നു. ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ഇവിടെ പറഞ്ഞു ബുദ്ധിയവസ്ഥ. ജീവനെന്ന് പറയുന്നത് ചൈതന്യം. കേവല ചൈതന്യത്തിന് നമുക്ക് ജീവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കേവല ചൈതന്യം അത് സ്വപ്രകാശമാണ്, അത് ഒരു കർമ്മങ്ങളെയും അപേക്ഷിക്കുന്നില്ല, അതിന് മൃത്യുവും മരണമൊന്നുമില്ല. പക്ഷെ സൃഷ്ടിക്കും മുമ്പ് ആ ചൈതന്യം തന്നെ സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു അവസ്ഥാന്തരം. അതിൽ ഒരു ജീവഭാവം പ്രകടമാകുക, നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ ഒരു അല പ്രകടമാകുന്ന പോലെ. നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ അല പ്രകടമാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും വേണ്ടേ? അവിടെ കാറ്റും ൊക്കെ വേണം, എന്നാലേ വരും. ഇവിടെ സൃഷ്ടിക്കുന്ന മുമ്പ് ഏകമായ ചൈതന്യം മാത്രമായിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇത് സംഭവിക്കുന്നില്ല? അവിടെ ഒരു ഹിരണ്യഗർഭം വരിക, സൃഷ്ടിക്ക് തയ്യാറാകുക, അതൊക്കെ എങ്ങനെ സംഭവിക്കും? എന്താ അവിടെ നിമിത്തം? എന്നാണ് പറയുന്നത്. അനാദിയിൽ അനന്തവും, സൃഷ്ടിയിൽ അനാദിയാണ്. സൃഷ്ടിക്കുന്നുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, സൃഷ്ടിക്കുന്നുമ്പ് സൃഷ്ടി തന്നെ, അതിനു മുമ്പ് അതും സൃഷ്ടി തന്നെ. അങ്ങനെ പിന്നെ എന്തിനു സൃഷ്ടിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഒരു കൽപ്പാന്തം എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലേ. എല്ലാ പ്രവൃത്തിയും അവസാനിപ്പിച്ച് ഒരുവൻ ഉറങ്ങുന്നത് പോലെ ആ ഉറക്കത്തിൽ അവൻ ഇരിപ്പുണ്ട്. ഉണരാനുള്ള എല്ലാ നിമിത്തങ്ങളും, ഇന്നലത്തെ അനുഭവങ്ങൾ, വാസനയെന്നു, സംസ്കാരമെന്നും എല്ലാം പറയുന്നു. അതുപോലെ അടുത്തൊരു സൃഷ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. നിശബ്ദമാണെങ്കിലും ഭാഷകാരം പറയും പ്രാണി കർമ്മ, ജീവന്മാരുടെ കർമ്മമെന്നോ ഒക്കെ പറയാതെ. അതാണ് ഇവിടെ സൃഷ്ടിക്ക് വീണ്ടും പ്രചോദിപ്പിക്കുന്നത്. എന്താ ഉറങ്ങിയിട്ട് ഉണരുന്നത്? എന്താണ് കാരണം? ഉറങ്ങിയാൽ പോരെ സ്ഥിരം, എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? കാരണം ഇനി അനുഭവിക്കാനുണ്ട്, ഇനിയും ഒരുപാട് അനുഭവിക്കുന്നു. അപ്പൊ ഉണർന്നേ പറ്റൂ. അതുപോലെ തന്നെ ജീവന്മാർക്ക് ഒരുപാട് അനുഭവിക്കാനുണ്ട്, അതുകൊണ്ട് ഈ സൃഷ്ടി വേണം. അതിനുവേണ്ടി ആ നിശ്ചലതയിൽ നിന്നും പിന്നീട് ഈ സൃഷ്ടിയൊക്കെ നടത്തണം. പ്രപഞ്ചസൃഷ്ടി, ജീവസൃഷ്ടി ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടി ബുദ്ധി താതാത്മ്യത്തിൽ ഒരു ജീവഭാവം പ്രാണികർമ്മങ്ങളെ കൊണ്ട് ആവിർഭവിക്കുന്നു. അതിന് ഹിരണ്യഗർഭനെന്ന് പറയും. തേന മൃത്തിന ഇതം കാര്യം ആവൃതമാസി. ആ മൃത്യുവിനാൽ ഈ കാണുന്ന ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അതങ്ങനെ സംഭവിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആ മൃത്യുവിനെ കൊണ്ട് ആവരണം ചെയ്യുക. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഭക്ഷ്യകാരൻ പറയുന്നു, യഥാ പിണ്ടാവസ്ഥയാ മൃത ഘടാദേഹ ആവൃതാസ്വീകൃതി തദ്വ. നമുക്ക് ഈ സൃഷ്ടിക്കുന്നുമ്പോഴുള്ള അവസ്ഥയെ പിണ്ടാവസ്ഥ എന്ന് പറയാം. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മണ്ണിന്റെ ആ ഉരുണ്ടാവസ്ഥ, അത് തയ്യാറായിരിക്കുകയാണ്. അടുത്ത ദിവസം പാത്രമായി മാറും. എന്തുകൊണ്ട്? അത് ആ മണ്ണിന് പശയുണ്ട്, അതിന് ഈർപ്പം വന്നു കഴിഞ്ഞു. അപ്പൊ അതിനൊരു ഉരുളയായി കഴിഞ്ഞു. അടുത്ത് ഇനി അതിന്റെ പണി പാത്രമായി മാറുകയാണ്, കപാലങ്ങളായി മാറുക, പാത്രമായി മാറുക. അതുപോലെ ഈ സൃഷ്ടിക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ആവരണം ചെയ്ത ഒരു രൂപമായിരുന്നു. എന്നുവെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു മണ്ണുരുള കപാലത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, പാത്രത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, എല്ലാം അതിനകത്തുണ്ട്. അതിലെ സത്കാരി. അതുപോലെ സൃഷ്ടിക്കും മുമ്പ് ഈ ചൈതന്യം എല്ലാത്തിനെയും തന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അതാണ് ആവരണം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്തല്ലേ, അവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം രാമനും കൃഷ്ണനും ഒക്കെ അവിടെയുണ്ട്, പക്ഷെ ചൈതന്യം അതിന് ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് പിണ്ടാവസ്ഥയാ മൃത ഘടാദിഹാവൃതാസ്വരതി തത്വം. എങ്ങനെ സൃഷ്ടിയുണ്ടായി, സൃഷ്ടിക്കുന്ന എന്തുണ്ടായാലും ഇതിനെ കുറിച്ചല്ലേ മനുഷ്യൻ ഒരുപാട് ഭൗതികമായ അന്വേഷണങ്ങൾ കാണുന്നത്. അതിനൊക്കെ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും, ഭൗതികമായ സമാധാനം. ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഈ സൃഷ്ടിക്കുന്നുമ്പുണ്ടായിരുന്നു ആ ചൈതന്യം മാത്രം. ആ ചൈതന്യം സൃഷ്ടിക്കുന്ന മുമ്പ് ഈ സൃഷ്ടിയെല്ലാം തന്റെ ഉള്ളിൽ ഒതുക്കി. അതിനടുത്ത് പറയും എങ്ങനെയാണോ മാതാവ് ഗർഭസ്ഥ ശിശുവിനെ തന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അവിടെ ഉണ്ടല്ലോ, പിന്നീട് അത് പുറത്തു വരും. അതുപോലെ ഈ സൃഷ്ടിയെല്ലാം തന്നെ നിന്നത് പുറത്തേക്കെടുക്കുന്നു. അപ്പൊ മണ്ണുരുളയ്ക്കകത്ത് കപാലവും പാത്രവും ഒക്കെ ഇരിക്കാമെങ്കിൽ ഈ കാണുന്ന സർവ്വതും അവിടെ ഇരിക്കാം. അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അതാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്നമൊക്കെ വരുന്നത്. ഏതോ ഒരു സൂക്ഷ്മരൂപത്തിൽ ഇതെല്ലാം അവിടെ നമുക്കത് അറിയാൻ പറ്റില്ല. അനർവാച്യരൂപം എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കരുത്, ഈ പുസ്തകം എന്റെ ഉറക്കത്തിലിരുന്നാണ്, അവിടെ നിന്ന് പുറത്തു വന്നതാണ്, അങ്ങനെയല്ല പറയുന്നതിന്റെ താല്പര്യം. അനർവാച്യമായ ഒരു രൂപത്തിൽ, അതിസൂക്ഷ്മമായ രൂപത്തിൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് കേവല സത്തായിട്ട്, അതുകൊണ്ട് സ്വയം അത് രണ്ടാകാതെ. അല്ല, നമ്മൾ പെട്ടെന്ന് നമ്മളോട് പറയണം, അസുഖത്തിലെന്നുണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റിദ്ധാരണ മനസ്സിൽ വരും. സുഹൃത്തിനെന്തോ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സർവക്ഷമമായ സർവത്തെയും സൃഷ്ടിക്കാനും സംഹരിക്കാനും എല്ലാം ശേഷിയുള്ള ആ സത്ത് കേവല സദ്രൂപത്തിൽ അവിടെ ഇരുന്നു. ആ സത്തിനെല്ലാം ഉള്ള ശേഷിയുണ്ട്. അവിടെ അത് രണ്ടാകുന്നില്ല, ഒന്നായിരുന്നു കൊണ്ട് തന്നെ ഇവിടെ അത് രണ്ടായി. കാഴ്ചയും കാണുന്നവനും ഒക്കെ ആയി മാറി, മൂന്നായി അല്ലെങ്കിൽ പലതായി. അവിടെ ഇതിനെല്ലാത്തിനെയും തന്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരുന്നെങ്കിലും അത് ഏകനായി തന്നെ ഇരുന്നു. അവിടെ രണ്ടാമതൊന്നുമില്ല. അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തർക്കം തൊഴുത്തില്ലെന്നുണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, അസംബന്ധമായ വാദങ്ങളാണ്. ഒന്നിന്റെ തന്നെ ഒരു വികാസം പോലെ സുഷുപ്തിയുടെ ഒരു വികാസമാണ് എന്ന് പറയാം. ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഇതിനൊക്കെ ഇരിക്കാൻ അവിടെ ഇടമുണ്ടായിരുന്നോ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണെങ്കിൽ അവിടെ ഇടമില്ല. ഇടം ദേശം, ദേശശൂന്യമായ ഒന്നാണ്, അവിടെ എങ്ങനെ മറ്റുള്ളതിനിരിക്കാൻ പറ്റും? പക്ഷേ ഇത് ഒരു അനർവാച്യമായ രൂപത്തിൽ, നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇതെല്ലാം അവിടെയുണ്ട്. അവിടെ നിന്ന് പ്രകടമാകുന്നു. ഇനി പ്രകടമായിരിക്കുന്ന സമയത്തോ ഇപ്പോഴിതെല്ലാം അവിടെയുണ്ട്. ആ അനർവാച്യമായ രൂപത്തിലിരിക്കുന്നു, വാച്യമായ രൂപത്തിൽ പ്രകടമാകുന്നു. അത് പ്രകടമാകുമ്പോൾ പറയും, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലൂടെ പറയുന്നു, ഹിരണ്യഗർഭാവസ്ഥ മൃത്യു തേനമ്പിടുത്തിന ഇതം കാര്യം അവിടുത്തെ മാസി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഭാഷ്യകാരൻ പറഞ്ഞു. പിണ്ടാവസ്ഥ അമൃത ഘടാതെ ആവൃതാസ്യഹു, എന്താ മണ്ണുരുള ഇരുന്നപ്പോൾ മണ്ണിന്റെ അകത്ത്, മണ്ണിനോടൊപ്പം മണ്ണിന്റെ ഉള്ളിൽ പാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ സങ്കല്പത്തിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. സത്കാരി പറഞ്ഞു. അതുപോലെ തന്നെ ഈ സൃഷ്ടിയിലും സംഭവിച്ചിരിക്കുന്നത്, സൃഷ്ടിക്കുന്നു സംഭവിച്ചിരിക്കുന്നത് തദ്വത്.